അധികോപം എന്നുള്ള രൂപമാണ്. അധികോപം എന്നുള്ളതിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഗോപി ഗോപി തസ്മിന്നിത്തെ അധികോപം. അപ്പോൾ ഇവിടെ ഏതർത്ഥത്തിലാണ് സമാസം വരുന്നത്? ഏതർത്ഥത്തിലാണ് അധികരണ അധികരണ വിഭക്തിയർത്ഥം? വിഭക്തിയർത്ഥത്തിൽ സമാസം വരുന്നു. ആരോഗ്യ വിഗ്രഹം ഗോപ സൂത്രം വരുന്നു. സമാസം വിധിക്കുന്ന സൂത്രം ഏതാണ്? അവയം വ്യക്തി ശബ്ദപ്രാദുർഭാവ സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു അടുത്ത് കൃത്യത സമാസപ്രകാരം പ്രാതിസഞ്ജ വരുന്നു. പിന്നെ സുബോധാതു പ്രാതിപ്രകാരം ലുക്ക് വരുന്നു. പിന്നെ പിന്നെ സൂത്രം പ്രഥമ നിർദ്ദിഷ്ട സമാസോപസർജനം. പിന്നെ അടുത്ത് ഉപസർജനം പൂർവ്വം പൂർവ്വത്തിൽ വന്നു. അങ്ങനെ വന്നു. അതിഗോപ എന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരുന്നു? അവിഭാവശ്യപ്രകാരം അഭിസജ്ഞ വരുന്നു. നംസകം വരുന്നു. പിന്നെ ഹ്രസ്വ നംസകെ പ്രാതിപദേശ്യ ഹ്രസ്വം വന്നു. അതിഗോപ സൂപരത്തിൽ വന്നു. പിന്നെ സുപ്പുലോകം പ്രാപ്തമാകുന്ന സൂത്രപ്രകാരം അമ്പ്യാദാപ്സം. അപ്പോൾ അതിനെ നിഷേധിക്കുന്ന സൂത്രമാണ് നാ അമീഭാവ തത്തോ അംതു അപഞ്ചമ്യാഹ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് വരുന്നു? അതിഗോപ സൂന്നടുത്ത് എന്ത് വന്നു? അമ്മന്നു. അതിഗോപ അമ്മന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? അമ്മിപ്പൂർവ്വം വന്നു. അതിഗോപം പ്രഥമ ദ്വിതീയയിൽ വരുമ്പോഴെങ്ങനെ വരും? അതിഗോപം. തൃതീയയിൽ വരുമ്പോഴോ? തൃതീയ സപ്തമിയോർ ബഹുളം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുളമായിട്ട് അംഭാവം. അപ്പോ അതി ഗോപം അത് വരാതിരിക്കുമ്പോ അതിഗോപേന അടുത്ത് അതിഗോപാഭ്യം. ചതുർത്ഥിയിൽ വരുമ്പോഴോ? അതിഗോപം. പിന്നെ പഞ്ചമി വരുമ്പോഴോ? അല്ലെങ്കിൽ അവിടെ എന്താ പറഞ്ഞത്? ഏ സൂത്രം പറഞ്ഞു? അപഞ്ചമ്യാഹ അംതു അപഞ്ചമ്യാഹ. പഞ്ചമി ഒഴികെ ഉള്ളിടത്തെല്ലാം അമ്മ വരും. പഞ്ചമിയിലാണെങ്കിലോ അമ്മം വരുന്നില്ല. ലുക്ക് ലുക്ക് സംഭവിച്ചില്ല. അപ്പൊ പഞ്ചമിയിൽ എങ്ങനെ വരും? അതെ അങ്ങനെ വരുന്നു. പിന്നെ പിന്നെ ഷഷ്ടിയില് സപ്തമിയില് പിന്നെ അതിഗോപം. ആണ് തൃതീയ സപ്തമിയോ ബഹുളം അതന്താ തമീയവിഭാവ തൃതീയ സപ്തമിയോർ ബഹുളം അംഭാവക സ്യാത് അതിഗോപം അതിഗോപേന അതിഗോപേ. അങ്ങനെ വരുന്നു. അപ്പൊ സൂത്രം എന്ന് പറയുന്നത് അമ്പിയം വിഭക്തി എന്ന് പറഞ്ഞാൽ വിഭക്തി അർത്ഥം അടുത്ത് വരുന്ന ഏതാണ്? സമീപം. എന്തായിരിക്കും അർത്ഥം? സമീപ അർത്ഥത്തിലുള്ള അമ്പിയവുമായി സമർത്ഥമായ സുബന്ധത്തിന് സമാസം വരുന്നു. അപ്പൊ ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് കൃഷ്ണസ്യ സമീപം ഉപകൃഷ്ണം. കൃഷ്ണസ്യ സമീപം എന്ന് പറയുന്നത് വിഭക്തി അടുത്ത് വരുന്ന സമീപം, സമീപാർത്ഥത്തിലുള്ള ഒരു അവ്യയം ആയിട്ട് സുബന്ധത്തിന് സമാസം വരണം. അപ്പൊ ഇവിടുത്തെ സുബന്ധം ഏതാണ്? കൃഷ്ണസ്യ. സമീപാർത്ഥത്തിലുള്ള അവ്യയം ഏതാണ്? ഉപ. സമീപാർത്ഥത്തിലുള്ള അവ്യയം ഉപ. കൃഷ്ണസ്യ എന്ന് പറയുന്നത് സമർത്ഥമായ സുബന്ധം. ഉപയും കൃഷ്ണശബ്ദമായിട്ട് സമാസം വരും. പിന്നെ വിഗ്രഹത്തിൽ അങ്ങനെ പറഞ്ഞു, കൃഷ്ണസ്യ സമീപം. ഇതെന്ത് വിഗ്രഹമാണ്? ഇവിടെ സമീപം എന്ന് പറഞ്ഞു, ഉപ എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നിത്യസമാസം. നിത്യസമാസത്തിൽ സുപദ വിഗ്രഹം പാടില്ല, അസുപദ വിഗ്രഹമേ പാടുള്ളൂ. അപ്പൊ സമാസം ചെയ്യുന്ന ഉപ ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ഒരു ശബ്ദമാണെന്ന് സമീപം. ഉപശബ്ദം ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് സമീപം ഉപയോഗിച്ചു. സമീപം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമീപ അർത്ഥത്തിലുള്ള അഭിയം എന്നാണ്. ഇവിടെ സമീപ അർത്ഥത്തിലുള്ള അഭിയം ഏതാണ്? അതാണ് കൃഷ്ണസ്യ സമീപം എന്ന് വിഗ്രഹിച്ചത്. അത് വിഗ്രഹം എങ്ങനെ വരും? കൃഷ്ണങ്ങസ് ഉപ. കൃഷ്ണങ്ങസ് ഉപ എന്ന് വിഗ്രഹിക്കുമ്പോൾ സമാസം വരുന്ന ഈ സൂത്രം അമ്പ്യം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി അർത്ഥാഭാവ അത്യ അസമ്പതി ശബ്ദപ്രാദുർഭാവ പശ്ചാത് യഥ ആനുപൂർവ്യ യോഗപദ്യ സാദൃശ്യ സമ്പത്തി സാകല്യാന്തവചനേഷു. ഈ സൂത്രപ്രകാരം സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ എന്തുവരും? പ്രാതിപദിക സംജ്ഞ വരുന്നു. പ്രാതിപദിക സംജ്ഞ വന്നു കഴിഞ്ഞാൽ സുബോധാതു പ്രാതിപദിക പ്രകാരം സ്വപ്ന ലുക്ക് വന്നു. അടുത്തെന്തുവരും? ഉപസർജന സംജ്ഞയ സൂത്രം പ്രഥമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം. അടുത്ത് ഉപസർജനം പൂർവം. ഇവിടെ ഏതാണ് പൂർവത്തിൽ പോകുന്നത്? ഉപ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അമ്പ്യം ആണ് അവിടെ പ്രഥമ നിർദ്ദിഷ്ടം. ഇവിടത്തെ അമ്പ്യം എന്ന് പറയുന്ന ഏതാണ്? അതുകൊണ്ട് അത് പൂർവത്തിൽ പോയി. ഉപ കൃഷ്ണ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? പ്രത്യേകലക്ഷണം ഏകദേശം അനന്യവത് പ്രകാരം പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അമീഭാവിച്ച് അഭിസഞ്ജ വരുന്നു. പിന്നെ നമസ്സഞ്ജ വരുന്നു. ഏ സൂത്രം ഇവിടെ എന്താ അടുത്ത് വരുന്നത്? സു വന്നു കഴിഞ്ഞാൽ നാവീഭവാത് അതുകൊണ്ട് അപഞ്ചമ്യാഹ നീഭാതു അന്തു അപഞ്ചമ്യാഹ. അമ്മ വന്നു, പൂർവരൂപം വന്നപ്പോ എന്തായി? ഉപകൃഷ്ണം. അടുത്തത് ഉപകൃഷ്ണം ഉപകൃഷ്ണം. ദ്വിതീയില് ഉപകൃഷ്ണം ഉപകൃഷ്ണം ഉപകൃഷ്ണം. തൃതീയില് സൂത്രം തൃതീയ സപ്തമിയോർ ബഹുളം. പിന്നെ ചതുർത്ഥിയില് പഞ്ചമിയില് അവിടെ വരുന്ന സൂത്രം പിന്നെ സപ്തമിയില് തൃതീയ സപ്തമിയോർ ബഹുളം ഉപകൃഷ്ണയോ ഉപകൃഷ്ണയോ അല്ലെങ്കിൽ ഉപകൃഷ്ണോ. അപ്പോ ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം. അതിഹരി, അത് കഴിഞ്ഞ് വന്നെന്താണ് അധികോപം, ഉപകൃഷ്ണം എന്നെല്ലാം പറയുന്നിടത്ത് അതിഹരി ഹരോ ഇവിടെ പ്രാധാന്യം അവിടെ പൂർവപദത്തിന്റെ അർത്ഥമാണ്. പൂർവപദം എന്താണ്? അധി. അതെന്തർത്ഥമാണ്? അധികരണം. അധികരണാർത്ഥത്തിനാണ് പ്രാധാന്യം. ഇവിടെ എന്താ പറയുന്നത്? ഇപ്പൊ കൃഷ്ണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണസ്യ സമീപം. ഈ സമീപം എന്ന് പറയുന്നത് എന്തിന്റെ അർത്ഥമാണ്? ഉപാപ്യത്തിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് പൂർവപദാർത്ഥ പ്രധാനം എന്ന് പറയുന്നത് അമീഭാവൻ പ്രായേണ. ഇടത്തു മാറ്റം വരും. അപ്പൊ അവ്യത്തിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം വരുന്നത് ഇവിടെ. ഉപകൃഷ്ണാത് എന്താണ്? കൃഷ്ണന്റെ സമീപം എന്നാണ്. ആഗത രാധ, കൃഷ്ണന്റെ സമീപത്ത് നിന്ന് രാധ വന്നു. അവിടെ എന്തുവരുന്നു? ഉപകൃഷ്ണാത്, കൃഷ്ണന്റെ സമീപത്ത് നിന്നുള്ള അപാദാനാർത്ഥം വരുന്നു. ആഗത ഉപകൃഷ്ണെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപകൃഷ്ണെ, കൃഷ്ണന്റെ സമീപത്തിൽ ഗോപാഹ സന്ധി, ഗോപന്മാരുണ്ട്. അപ്പൊ അവിടെയൊക്കെ സമീപം എന്നുള്ളതിനാണ് പ്രാധാന്യം. എന്തുകൊണ്ട്? അടുത്ത് വരുന്ന പദം അതിനോട് അന്വയിക്കുന്നത്. കൃഷ്ണന്റെ സമീപത്ത് നിന്ന്, കൃഷ്ണന്റെ സമീപത്തിൽ അവ്യയത്തിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് പൂർവപദാർത്ഥ പ്രധാനം എന്ന് പറഞ്ഞത്. അതുപോലെ ഗ്രാമസ്യ സമീപം എന്ന് പറയും. ഉപഗ്രാമം നഗരസ്യ സമീപം. അങ്ങനെ ഉപനഗരം എങ്ങനെയാണോ ശിഷ്ടപ്രയോഗമുള്ള അതനുസരിച്ച് പ്രയോഗിക്കാം. സമീപം എന്ന് പറയുന്ന അർത്ഥത്തിനായിരിക്കും അവിടെ പ്രാധാന്യം വരും. അതിനോട് അടുത്ത് വരുന്ന അന്വയിക്കുമെന്ന് അർത്ഥം. മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് വിശേഷണാനാം വൃത്തിർണ പഠിച്ചിട്ടുണ്ടോ? ബാക്കി എന്താണ്? വിശേഷണയോഗം. വിശേഷണാനാം വൃത്തിർണ എന്ന് പറഞ്ഞു. ഒരു വിശേഷണത്തോട് അന്വയിച്ചാൽ സമാസം ഉണ്ടാകത്തില്ല. പക്ഷെ നിത്യസമാസങ്ങൾക്ക് അത് ബാധകമല്ല. നിത്യസമാസത്തിൽ വിശേഷണത്തോട് അന്വയിച്ചാലും സമാസം വരാം. അത് സന്ദർഭത്തിൽ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത് അമ്യം വിഭക്തി സമീപ കഴിഞ്ഞ ഏതാണ്? സമൃദ്ധി. ഉപാധ്യായ എന്നുള്ള വാക്ക് എങ്ങനെയാണ്? അതായത് ഇത്തരം അമ്യങ്ങൾ തത്പുരുഷ സമാസം വരും. തത്പുരുഷ സമാസത്തിൽ കുഗതി പ്രാതയപ്രകാര സമാസം വരും. അപ്പോ അവിടെ എന്താണ്? അമ്യമല്ല, അമ്യമാണെന്ന് അമീഭാവ സമാസമാണെങ്കിൽ തിരിച്ചറിയാൻ ഒന്ന് അത് അഭ്യം ആയിരിക്കും. അത് അകാരാന്തമാണെങ്കിൽ എങ്ങനെ പ്രയോഗിക്കും? നമസ്വമായിട്ട് പ്രയോഗിക്കും. പിന്നെ വേറൊന്ന് പ്രത്യേകത തിരിച്ചറിയുന്ന അവീഭാവസമാസത്തെ എങ്ങനെ? വിഭക്തിയുടെ ലോപിച്ച് വിഭക്തി ലോപിക്കാത്ത ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മളല്ല. ഇവിടെ എവിടെ വിഭക്തി ലോപിച്ചു? അത് എല്ലാ സമാസത്തിലും ലോപിക്കത്തില്ല, അവീഭാവത്തിന് മാത്രമുള്ളതാണ്. വ്യക്തികളെ ഏത് സമാസം വന്നാലും എന്തെയും വിഭക്തി ലോപിക്കും. അവീഭാവ സമാസത്തെ തിരിച്ചറിയുന്നതിന് ഒന്ന് പറഞ്ഞ ഇതാണ്, അമ്പയം പൂർവ്വത്തിലിരിക്കും. അതന്തമാണെങ്കിൽ അമ്മന്തമായിരിക്കും, അല്ലെങ്കിൽ വിഭക്തി ലോപിച്ചിരിക്കും. അങ്ങനെ കണ്ട് മനസ്സിലാക്കാം. അല്ലാതെ അവയവങ്ങളുമായിട്ട് സമാസം വരുന്നത് തത്പുരുഷ സമാസം വരും, കൂടുതൽ പ്രചാരത്തിലുള്ള. അപ്പോ സൂത്രം ഏതാണ്? അമ്യം സമീപ സമൃദ്ധി വൃദ്ധി അർത്ഥാഭാവ അത്യ അസംപ്രതി ശബ്ദപ്രാദുർഭാവ പശ്ചാത് യഥാ അനുപൂർവ്യ യോഗപദ്യ സദൃശ്യ സമ്പത്തി സകല്യാന്തവചനേഷു എന്നുള്ളതിൽ അടുത്ത് വരുന്ന ഏതാണ്? സമൃദ്ധിയാണ്. അതിനാണ് ഇതുകൊണ്ടിരിക്കുന്നത്, മദ്രാണാം സമൃദ്ധി സുമദ്രം. അപ്പോ സമൃദ്ധി അർത്ഥത്തിലുള്ളത് എന്തായിരിക്കും? അമ്പയം. അത് സുബന്ധമായിട്ട് സമാസം വരുന്നു. അപ്പൊ ഇവിടുത്തെ സുബന്ധം ഏതാണ്? മദ്രാണാം, അതാണ് സുബന്ധം. അത് സമൃദ്ധി അർത്ഥത്തിലുള്ള അമ്യം ഏതാണ്? സു. സമൃദ്ധി അർത്ഥത്തിലുള്ള അമ്യമായ സുവുമായിട്ട് സുബന്ധത്തിന് സമാസം വരും. മദ്രന്മാരാണ്, മദ്രാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രദേശത്തുള്ളവർ, കുരവഹ എന്നൊക്കെ പറയുന്ന പോലെ. അത് സാറിന് ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നു. പഞ്ചാലാഹ, പഞ്ചാല ദേശത്തുള്ളവരെ പഞ്ചാലന്മാർ എന്ന് പറയും. മാഗധാഹ, മഗധ ദേശത്തുള്ളവർ. അതുപോലെ ഇവിടെ മദ്രദേശത്തോട് ദേശപ്പേരാണ്, അവിടെയുള്ളവരെല്ലാം എന്താണ്? മദ്രന്മാർ. മദ്രന്മാരുടെ സമൃദ്ധിയെക്കുറിച്ച് പറയണം. അപ്പോ ഇവിടെ സമൃദ്ധി എന്ന് പറയുന്ന പദം എന്തിനുപയോഗിച്ചു? സമൃദ്ധി എന്തിനുപയോഗിച്ചു? നിത്യസമാസമായതുകൊണ്ട് പാടില്ല. അതുകൊണ്ട് സമൃദ്ധി എന്ന് പറയുന്നത് ഏതിനു വേണ്ടി ഉപയോഗിച്ചു? സൂവിന് വേണ്ടിയിട്ട്. സൂവിന്റെ അർത്ഥമാണ് സമൃദ്ധി. അപ്പൊ മദ്രാണാം സമൃദ്ധി എന്ന് ലൗകിക വിഗ്രഹം. അലൗകിക വിഗ്രഹം എങ്ങനെ വരും? മദ്ര ആം സു, സമൃദ്ധിക്ക് വേറെ സു ഉപയോഗിച്ചു. സുവ്യം സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പ്രാതിസഞ്ജ സുബോധാതു പ്രാതിയോ ലുക്ക് പ്രഥമാന്തരിഷ്ട സമാസ ഉപസർജനം, ഉപസർജനം പൂർവം സൂ വരണ്ടേ പരത്തില്, സൂ വരാതെ അഭിഭാവ ചേക്ക വരൂ. സൂ വന്നതിന് ശേഷമാണ് ബാക്കിയെല്ലാം വരുന്നത്. സൂ വന്നതിന് ശേഷം പിന്നെ അതിനു മുമ്പ് ഏതാ വരേണ്ടത്? സൂത്രങ്ങൾ ക്രമത്തിന് ഓർത്തിരിക്കുന്നു. അവ്യാതാസുഖം പക്ഷെ വരുന്നില്ല. പിന്നെ പ്രകാരം അമ്മ വന്നു, അമ്മിപ്പുർ വന്നു, വന്നു വരുന്നു സുമദ്രം. പിന്നെ സൂത്രം വരും തൃതീയ സപ്തമിയോർ ബഹുളം, അങ്ങനെ വരുന്നു. അപ്പൊ അതിന്റെ രൂപങ്ങൾ അങ്ങനെ വരും സുമദ്രം. ചതുർത്ഥി പഞ്ചമി സുമദ്രം. ഇവിടെ മദ്രദേശത്തുള്ളവർ സമൃദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. സുമദ്രം ഇങ്ങനെ വരുന്നിടത്ത് ഇത് മദ്രദേശത്തുള്ളവരുടെ സമൃദ്ധി, ഇത് ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിക്കാം. സുമദ്രം ഭവയെ എന്ന അങ്ങനെ. പിന്നെ അല്ലാത്ത കാരകമായിട്ട് ഉപയോഗിക്കും സുമദ്രാത്. മദ്രദേശത്തുള്ളവരുടെ ആ സമൃദ്ധിയിൽ നിന്നും ജാത ഉണ്ടായത്, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ആ സുമദ്രേ മദ്രദേശത്തുള്ള സമൃദ്ധിയിൽ എന്താണ് അടുത്ത്? ഏതെങ്കിലും ഐശ്വര്യമെന്നോ ധനമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ക്രിയാവിശേഷണമായിട്ട് ഉപയോഗിക്കാം. ക്രിയാവിശേഷമായിട്ട് ഉപയോഗിക്കുമ്പോൾ വിഭക്തികൾ വരില്ല, വരും ഒന്നും ഉപയോഗിക്കത്തില്ല. ഏകവചന രൂപം മാത്രം, വേറൊന്നും ഉപയോഗിക്കത്തില്ല. ദ്വിതീയ ഏകവചനം. അടുത്തു വരുന്നത് യവനാനം വ്യർത്ഥി ദുർയവനം. അപ്പോ ഇതിന്റെ ലൗകിക വിഗ്രഹം എങ്ങനെയാണ്? വ്യർത്ഥി. വ്യർത്ഥി എന്ന് പറഞ്ഞാൽ എന്താണ്? ഋദ്ധിയുടെ അഭാവം, ഋദ്ധേരഭാവ വ്യർത്ഥി കൊടുത്തിട്ടില്ല. സമൃദ്ധിയുടെ അഭാവം, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. വ്യർത്ഥി ഋദ്ധേരഭാവം, അതാണ് വ്യർത്ഥി എന്ന് പറയും. വിഗതായുർദ്ധി വ്യർത്ഥി എന്ന് പറയും. വൃദ്ധി പോയി. വിഗതാർദ്ധ വ്യർത്ഥി അങ്ങനെ കൊടുക്കേണ്ടതാണ്, ഇവിടെ കൊടുത്തിട്ടില്ല. വൃദ്ധി എന്ന് വെച്ചാൽ അവരുടെ ഐശ്വര്യം. ഇപ്പൊ യവനാനാം വ്യർത്ഥി, ആധിക്യം, അടുത്തേക്ക് ആധിക്യം എന്നർത്ഥമുണ്ട്. അവരുടെ ആധിക്യത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാൽ യവനന്മാർ കുറവെന്നർത്ഥം. യവനന്മാരെ യവനാഹ എന്ന് പറയുന്ന ബഹുജനത്തിൽ ഉപയോഗിക്കുന്നത് യവനദേശത്തുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ്. യവനദേശം എന്ന് പറയുന്നത് ഗ്രീസ്. ഗ്രീസിലുള്ളവരാണ് യവനം. ഗ്രീസ് ദേശത്തിനാണ് യവനമെന്ന് പറയുന്നത്. യവനന്മാര് ഗ്രീക്കുകാർ, അലക്സാണ്ടറും മറ്റും യവന്മാർ. ചിലയിടത്ത് അറബ് ദേശത്തുള്ളവർ ഉദ്ദേശിച്ചും പറയാറുണ്ട്. എന്ന് ചെയ്തൊന്നും പഴയകാലത്ത് ആൾക്കാർക്ക് വ്യക്തത തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് പൊതുവെ അങ്ങനെ പറഞ്ഞിരുന്നു. യവനന്മാർ വിദേശികളും വടക്കേ ഇന്ത്യ ചെന്ന കേരളത്തിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരെല്ലാം മദ്രാസികളാണെന്ന് പറയും. എല്ലാം മദ്രാസികളാണ്. അതുപോലെയാണ് പുറത്തുനിന്ന് വരുന്നവരെല്ലാം യവനന്മാരങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടെ യവനാനാം എന്ന് പറഞ്ഞിരിക്കുന്നത് യവനദേശത്തുള്ള ആൾക്കാർ അവരുടെ കുറവിനെ കുറിച്ച് പറയുന്നു. അവർ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. യവന ശബ്ദത്തിന് ഏകവചന യവനഹ എന്നുള്ള ശബ്ദത്തിന് വേറെ അർത്ഥമുണ്ട്. ഗോതമ്പ് എന്നുള്ള അർത്ഥമുണ്ട് യവന ശബ്ദത്തിൽ. ഇനി ഒരുപക്ഷെ അവർ കൊണ്ടുവന്നുകൊണ്ടാണോന്നും അറിയത്തില്ല. യവനന്മാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും അറിയാൻ വയ്യ. യവം യവന ശബ്ദമായിട്ട് ബന്ധമുണ്ടെന്ന്. യവനദേശത്തുള്ളത് യവം. അങ്ങനെ യവം എന്ന് പറയുന്നത് ബാർലി എന്ന് പറയുന്നു. യവം പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനം. കുറച്ചുകൂടെ നീണ്ടിരിക്കും. ഗോതമ്പിനേക്കാളും നീളം ഉള്ള സാധനം. എന്തായാലും ഇവിടെ യവനന്മാരുടെ വിഗതമായ വൃദ്ധി, വിഗതായ വൃദ്ധി, വൃദ്ധി എന്ന് പറയുന്നിടത്ത് ബിയും വൃദ്ധിയുമായിട്ട് സമാസം എന്ന് തത്പുരുഷ സമാസമാണ്. അത് നേരത്തെ പറഞ്ഞ കൂതി പ്രാതയ. അവിയുമായിട്ട് സമാസം വരുന്നിടത്തെല്ലാം അവിയ ഭാഗ സമാസമല്ല. അലോക വിഗ്രഹങ്ങനെയായിരിക്കും. ഇവിടെ ദുർ എന്ന് പറയുന്ന അമ്പയും വ്യർത്ഥി എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് അലോക വിഗ്രഹത്തിൽ വ്യർത്ഥിയുടെ സ്ഥാനത്ത് എന്തുപയോഗിക്കും? ദുര. യവന ആം ദുര് അതുപയോഗിക്കും. സമാസം അങ്ങനെ വരും. അമ്മയും വിഭക്തി സമീപ സമൃദ്ധി വരുദ്ധി ഭർത്താഭാവ അസംവൃതി ശ്രാദ്ദുഭാവ ആനുപൂർവ്യ സമ്പത്തി സാകല്യാന്ത പരിവേഷം. ശബ്ദ പ്രാദുർഭാവം ഒറ്റ വാക്കാണ്. ശബ്ദം പ്രാദുർഭാവം രണ്ടല്ല, ഒരുമിച്ചാണ്. ഇപ്പൊ ഇവിടെ എന്ത് വരുന്നു? ദുരും യവന ശബ്ദമായിട്ട് സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? കൃത്യത സമാസ പ്രാതിപതിക സംജ്ഞ സുബോധാതു പ്രാതിപ്രസ്വപ്ന ലുക്ക് പ്രഥമാ നിർദ്ദിഷ്ട സമാസ ഉപസർജനം ഉപസർജ്ജ സംജ്ഞ ഉപസർജനം പൂർവം. അടുത്തെന്താ വരുന്നത്? സൂത്രങ്ങൾ ക്രമത്തിന് പറയുന്നു. അഭയ സംജ്ഞയാണ് അടുത്ത് വരുന്നത്. അടുത്തെന്താ വരുന്നത്? ഏകദേശ ഊർജം അനന്യവത്ത് പ്രാതിപ്യസഞ്ജ പിന്നെ പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? പ്രാതിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആ പ്രാതിപതിക പ്രത്യ പരസ്യ പ്രാതിസഞ്ജ സ്വതൃത്വത്തി വരുന്നു. അപ്പൊ എന്ത് വരുന്നു? അഭ്യസഞ്ജ പിന്നെ അഭിയാദാസു പ്രകാരം ലോപിക്കേണ്ടാണ്. അപ്പൊ എന്ത് വരുന്നു? അഭീഭാവശ നവസസഞ്ജയുടെ ആവശ്യം ഇവിടെ വരുന്നത്. അഭീഭാവശ നവസസഞ്ജയുടെ ആവശ്യം ഇവിടെ വരുന്നു. അദന്തമായ ശബ്ദമുണ്ടെങ്കിൽ ഇവിടെ ആവശ്യം വരുന്നു. ദീർഘം വരുന്നിടത്ത് അതിനെ ഹ്രസ്വമാക്കാൻ ആണ് അതിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ അത് പ്രവർത്തിക്കും, പക്ഷെ ഇവിടെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ എന്തുവരും? നാവീഭാവതും പഞ്ചമ്യ പ്രകാരം അമ്മ വരും. എങ്ങനെ വരും? അമ്മിപ്പൂർവ്വം വന്നിട്ട് എങ്ങനെ വരും? ദുർയവനം എന്ന് വരും. പിന്നെ ദ്വിതീയല് തൃതീയല് തൃതീയസപ്തമിയോർ ബഹളം. ചതുർഥിയില് പഞ്ചമിയില് അത്വപഞ്ചമ്യ. ഷഷ്ടിയില് സപ്തമിയില് ദുര്യവനം എന്ന് പറയുന്നു. അത് കഴിഞ്ഞു അടുത്ത് വരുന്നത് വൃദ്ധി. അടുത്തെന്താണ്? അർത്ഥാഭാവം. അർത്ഥ അഭാവം, അർത്ഥസ്യ അഭാവം, വസ്തുനഹ അഭാവം, ഒരു വസ്തുവിന്റെ അഭാവം എന്നുള്ള അർത്ഥത്തിൽ ഒരു വസ്തുവിന്റെ അഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് അർത്ഥാഭാവം, വസ്തുവിന്റെ അഭാവത്തെ കാണിക്കുന്ന അവയവുമായി സുബന്ധത്തിന് സമാസം വരുന്നു. ഉദാഹരണം ഇവിടെ എന്താണ്? മക്ഷി കാണാം അഭാവം, മശകാനാം അഭാവം, ഇങ്ങനെ വരാം. നിർമക്ഷികം. അപ്പൊ ഇവിടെ അഭാവ അർത്ഥത്തിലൂടെ ഏത് അഭിയാണ് ഉപയോഗിച്ചത്? നിര്. അഭാവ അർത്ഥത്തിലാണ് നിര് ഉപയോഗിച്ചത്. മക്ഷി കാണാം, മക്ഷികം എന്ന് പറയുന്നത് ഈച്ച. മശകമാണ് കൊതുക്. മക്ഷികം ഈച്ച. അപ്പൊ മക്ഷി കാണാം അഭാവം എന്ന് വിഗ്രഹിച്ചു. അഭാവ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന അഭിയും അപ്പോ ഇവിടെ സമാസ സൂത്രപ്രകാരം വരുന്നു. അവ്യയം, വ്യക്തി, സമീപ, സമൃദ്ധി, വൃദ്ധി, അർത്ഥാഭാവ, അത്യയ, അസംപ്രതി, ശബ്ദപ്രാദുർഭാവ, ആനപൂർവ്യ, യോഗപദ്യ, സമ്പത്തി, സാകല്യാന്ത വചന. വിഭക്തി, സമീപ, സമൃദ്ധി, വൃദ്ധി, അടുത്ത അർത്ഥാഭാവമായ അഞ്ചാമത്തെ അർത്ഥം. സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ കൃത്തദ്ധമാസ പ്രാതിസഞ്ജ സുഗോധാതു പ്രാതിപതി വസുപ്പിനൊക്ക് സമാസവചന വിസർജ്ജന വസർജനം പൂർവ്വം. പുറനിപാതം വന്നപ്പോ എങ്ങനെയായി? നിര് മക്ഷിക്ക, മക്ഷിക്ക ദീർഘമാണ്. മക്ഷിക്ക നിർമക്ഷിക്ക. അങ്ങനെ ഇരിക്കുമ്പോ അടുത്തെന്ത് വരുന്നു? ഏകദേശ വികൃതം അനന്യ പ്രാതിസഞ്ജ പ്രാതിക പ്രത്യേക പരച്ച തരത്തിൽ വരുന്നു. അവ്യയഭാവശ്യപ്രകാരം എന്തുവരും? അവ്യയസഞ്ജയും വരുന്നു. അവ്യയഭാവശ്യപ്രകാരം നൗസസഞ്ജ ഇവിടെ വരണം. എന്തിനു വേണ്ടി? ഹർസവും നമസോ പ്രാദേശിക പ്രകാരം ഹർസവും വന്നു. മക്ഷിക്ക ആയോണ്ട് ഹർസവും വന്നു. നിർമ്മക്ഷിക്ക സ്വരത്തിൽ സ്വീകരിക്കുമ്പോഴത്തേക്ക് ഏത് സൂത്രമാണ് പ്രാപ്തമാകുന്നത്? അഭ്യാദാപ്സു. പക്ഷെ ഇവിടെ എന്തോരും നാവിഭാവതോം പഞ്ചമ്യഹ വന്നു. അമി പൂർവ വന്നു. നിർമ്മക്ഷിക്കം എന്ന് വരുന്നു. ദിരിയേലും തൃതീയയില് തൃതീയ സപ്തമ്യോർ ബഹുളം. ചതുർത്ഥിയില് പഞ്ചമിയില് ഷഷ്ടിയില് സപ്തമിയില്. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണ്? മക്ഷികാണാം അഭാവോ. ഇവിടെ പ്രാധാന്യം എന്തിനാണ്? അഭാവത്തിൽ നിരിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. ഇത് സാധാരണ നിര് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നഞ്ഞു ഉപയോഗിക്കും. നിർമ്മക്ഷികം, നിർവിഘ്നം, നിഷ്പ്രത്യൂഹം. പ്രത്യൂഹം എന്ന് പറഞ്ഞാൽ വിഘ്നം. അവിടേക്ക് ഇതാ ഉപയോഗിക്കുന്നു. ഇതുപോലെ തന്നെ നഞ്ഞുപയോഗിച്ചു കഴിഞ്ഞാൽ അസംശയം. അസംശയം എന്ന് പറഞ്ഞാൽ എന്താണോ? സംശയ അഭാവം എന്നാണ്. അവിഘ്നം എന്ന് പറഞ്ഞാൽ വിജ്ഞാന അഭാവം എന്നാണ്. അവിടേക്ക് അഭാവത്തെയാണ് കാണിക്കുന്നത്. കാരണം ഇത് അർത്ഥാഭാവത്തിൽ ഇത് വരുന്നിടത്ത് കാണിക്കും. അർത്ഥാഭാവേ അവീഭാവ എന്ന് പറയും വ്യാഖ്യാനങ്ങളിൽ. ഇത് അതങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ഈ നഞ്ഞുപയോഗിച്ചിട്ട് തത്പുരുഷ സമാസവും വരും. ന അശ്വഹ അനശ്വഹ ന ധർമ്മ അധർമ്മ. അവിടെ വേറെയാണ്. ഇവിടെ ന ധർമ്മ അധർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മമല്ലാത്ത അധർമ്മം എന്നാണ് അർത്ഥം. അവിടെ അഭാവാർത്ഥമല്ല. ന അശ്വ അനശ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്വഭിന്നം, അന്യോന്യഭാവത്തെ കാണിക്കുകയാണ്. തത്സാദൃശ്യം അഭാവസ്ഥ തദന്യത്വം തദൽപ്പവ പല അർത്ഥങ്ങളുണ്ട്. അപ്രാശസ്ത്യം വിരോധസ്ഥം നഞ്ഞർത്ഥ ഷഡ് പ്രകീർത്തിത. ഏതൊക്കെയാണ്? ഇപ്പൊ പറഞ്ഞ ഷഡർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതില് തദന്യം അനശ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്വഭിന്നം. അങ്ങനെ വരും. അതിലൊന്നാണ് അഭാവാർത്ഥം. തസ്സാദൃശ്യം അഭാവസ്ഥ തദന്യത്വം തദൽപദ അപ്രാശസ്ത്യം വിരോധസ്ഥ നഞ്ഞർത്ഥ ഷഡ് പ്രകീർത്തിത. അത് തത്വശല് ഈ ബാക്കിയുള്ള എല്ലാ അർത്ഥത്തിലും സമാസം വരും. അത് നമ്മളവിടെ വരുമ്പോൾ പഠിക്കും. അതിൽ നഞ്ഞിന്റെ ഒരർത്ഥമാണെന്ത്? അഭാവം. അപ്പോ അഭാവാർത്ഥത്തിലാണ് കൂടെ വരുന്നത്. അതിന് നിരു ഉപയോഗിക്കും, നഞ്ഞു ഉപയോഗിക്കും. അതാണ് മക്ഷികാണ് അഭാവോ നിർമക്ഷികം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അസംശയം അവിടെ ആ എന്ന് പറയുന്നത് നഞ്ഞാണ്. അത് വരുന്നതൊക്കെ നമ്മൾ പഠിക്കും. നലോപോ നഞ്ഞഹ തസ്മാന്നുട്ട ചെയ് സൂത്രങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. എന്തായാലും അങ്ങനെ വരുന്നിടത്ത് പ്രാധാന്യം ഏതിനായിരിക്കും? അഭാവം എന്നുവെച്ചാൽ പൂർവ്വപദത്തിന്റെ അർത്ഥത്തിനായിരിക്കും പ്രാധാന്യം. ഇത് തത്പുരുഷ സമാസമല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. അവിടെ വരുമ്പം തദ് ഭിന്നം എന്നുള്ള അർത്ഥം കിട്ടും. ആ ഇത് വളരെ പ്രധാനമായി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എവിടെയാണ് അവിഭാവ സമാസമാണെന്ന് പറഞ്ഞാലേ അർത്ഥം ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അജ്ഞാനം എന്ന് പറയുന്നിടത്ത് ജ്ഞാനാഭാവം എന്നിടുകയാണെങ്കിൽ അതാണ് കൂടുതൽ യോജിക്കുന്ന അജ്ഞാനം. പക്ഷെ അജ്ഞാനേനാവൃതം എന്ന് പറയുന്നിടത്ത് അവിഭാവ സമാസമാണോ? ആണോ? അജ്ഞാനേനാന്ന് തൃതീയ പ്രയോഗിക്കാൻ പറ്റൂ? തൃതീയാസപ്തമി ബഹളം പ്രയോഗിക്കുക. അജ്ഞാനസ്യ എന്ന് പറഞ്ഞാലോ പ്രയോഗിക്കാമോ? പിന്നെ അവിടെ അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ തത്പുരുഷനെ എടുക്കണം. ഇന്ന ജ്ഞാനം ജ്ഞാനഭിന്നം എന്നുള്ള അർത്ഥം വരും. അവിടെ അഭാവം എന്നുള്ള അർത്ഥം വരില്ല. അപ്പൊ അതാണ് വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം വരുന്നത്. അഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രഹണ അഭാവം എന്ന് വരും. അഗ്രഹണം എന്ന് പറഞ്ഞാൽ ഗ്രഹണ അഭാവം എന്ന് എന്തുകൊണ്ട് അർത്ഥം കൊടുക്കുന്നു? അഗ്രഹണം എന്ന് പറയുന്നത് അവിടെ അവിഭാവ സമാസമാണ്. പൂർവത്തിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഗ്രഹണ അഭാവം എന്ന് പറയുന്നത്. അതേസമയം അത് അഗ്രഹണസ്യാന്നാണ് പ്രയോഗിച്ചിരിക്കുകയാണെങ്കിൽ ഗ്രഹണ ഭിന്നം നടക്കേണ്ടി വരും. അത് എന്താണെന്നുള്ള വേറെ പ്രശ്നം. ഗ്രഹണ ഭിന്നം എന്ന് പറയുന്നത് എന്താണ്? ഗ്രഹണ ഭിന്നം എന്ന അഭാവത്തെയും പറയാം, മറ്റെന്തെങ്കിലും ഒന്നിനെയും പറയാം. ഇപ്പൊ ഇവിടെയൊക്കെ സമാസത്തിനെ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് അർത്ഥം പറയുന്നത്. തത്വ അഗ്രഹണം എന്ന് പറയുന്നിടത്ത് അഗ്രഹണവും തത്വശബ്ദവുമായിട്ട് വീണ്ടും സമാസം ചെയ്തു. അപ്പൊ തത്വസ്യ അഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വസ്യ ഗ്രഹണ അഭാവം എന്ന് പറയാം. തത്വത്തിന്റെ ഗ്രഹണത്തിന്റെ അഭാവം. തത്വസ്യ ഗ്രഹണസ്യ അഭാവം എന്ന് പറയുന്നിടത്ത് പ്രാധാന്യം ഏതിനാണ്? അഭാവത്തിനാണ്. അപ്പോ തത്വസ്യ എന്ന് പറയുന്നത് ഗ്രഹണശബ്ദത്തോട് അന്വയിക്കുന്നു എന്ന് പറയണം. എന്തിന്റെ ഗ്രഹണം? തത്വത്തിന്റെ ഗ്രഹണം, അതിന്റെ അഭാവം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമാസം വരുമോ? നിത്യം സമാസമാകുമ്പോൾ നിയമമില്ല. എന്തുകൊണ്ട്? സവിശേഷണാന വർത്തരണ നിത്യസമാശേഷ നിത്യസമാസങ്ങൾ അങ്ങനെ ഒരു നിയമം ഇല്ല. അപ്പൊ വ്യാഖ്യാനം നിങ്ങൾ വരുന്നിടത്ത് ഇതെല്ലാം അറിഞ്ഞിരിക്കും. വ്യാകരണത്തിന്റെ ആവശ്യം വരുന്ന അവിടെയാണ്. അഭയം എന്നുള്ള വാക്ക് ഗീതയിൽ അഭയം തത്വസംശുദ്ധി എന്ന് പറയുമ്പോഴും അഭയം സർവഭൂതേഭ്യോ ദദാമി എന്ന് പറയുമ്പോഴും രണ്ടും രണ്ടർത്ഥാണല്ലേ. അഭയം സർവഭൂതേഭ്യോ ദദാമി അഭയം എന്ന് പറയുന്നതന്നെ ഇപ്പൊ ഇത് അനുസരിച്ചാണെങ്കിൽ എന്ത് വരും? ഭയസ്യ അഭാവം അഭയം. കുഴപ്പമില്ല. അഭയം അഭയം നൽകുന്നു, അഭയമായിട്ട് ഉപയോഗിക്കാം. അഭയം തന്നെയാണ്, അഭയം തന്നെ. രണ്ടർത്ഥമാവില്ലേ? എങ്ങനെ? ഭയമില്ലാത്ത അവസ്ഥ മറ്റൊരു ശരണം നൽകുന്നു എന്നുള്ള അർത്ഥം, മറ്റൊരു ആശ്രയം നൽകുന്നു എന്നുള്ള അർത്ഥം വരില്ലേ? എങ്ങനെ അഭയം നൽകുന്നു എന്ന് പറയുമ്പോ? അല്ല, ഭയമില്ലാത്ത അവസ്ഥ അതാണ് ആശ്രയം. എന്റെ വ്യാഖ്യാനം ഭയാഭാവം, അത് പിന്നെ വ്യാഖ്യാനിക്കാമില്ലാതാണെന്നുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അവയും അവിഭാവ സമാസം തന്നെ പൂർവപദാർത്ഥ പ്രധാനമാണ്. ഭയാഭാവത്തെ പറയുകയാണ്, അർത്ഥം നോക്കുമ്പോഴും അങ്ങനെ തന്നെ. പിന്നെ അതിനെ വ്യാഖ്യാനിച്ച് പലത് കൊടുക്കുക. എന്താണ് അഭയം എന്ന് പറയുന്നതിനും പലതരത്തിലും വ്യാഖ്യാനിക്കാം. അദ്വൈതത്തിൽ അഭയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രഹ്മം തന്നെ. ഭയാഭാവം എന്ന് പറയുന്നത് ബ്രഹ്മമായി എന്തുകൊണ്ട്? അങ്ങനെ ബ്രഹ്മമാകുന്ന അഭാവം എന്തുകൊണ്ടാണത് അഭയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാകുന്നത്? അങ്ങനെ അധികരണ സ്വരൂപമായിരുന്നു. ഭയാഭാവം എന്ന് പറഞ്ഞാൽ അധികരണം തന്നെ, ബ്രഹ്മം തന്നെ. അഭാവം അധികരണ സ്വരൂപമാണ്. അഗ്രഹണമെന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെ. എന്തുകൊണ്ട് ഗ്രഹണ അഭാവം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്? അധികരണം മാത്രം. അല്ല, അഭാവം എന്ന് പറയുന്ന പ്രത്യേകിച്ചൊന്നുമില്ല. അതൊക്കെ അത് ഓരോ ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് ധാരാളം ഇങ്ങനെ പ്രയോഗത്തിൽ വരുന്നതാണ്. നിർമ്മക്ഷികം മുമ്പ് പറഞ്ഞത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. വിഗത ഋദ്ധി, അവിടെയും ഋദ്ധിയുടെ അഭാവത്തെയാണ് പറയുന്നത്. യവനന്മാരുടെ ആധിക്യത്തിന്റെ അഭാവത്തെ പറയുകയാണ്. എന്നുവെച്ചാൽ അവർ കുറച്ചേ ഉള്ളൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതും അഭാവത്തെ തന്നെയാണ് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണോ? ഇവിടെ പറയുന്നത് ഏത് പദത്തെയാണോ സമാസിക്കുന്നത് അതിന്റെ അർത്ഥത്തിന്റെ അഭാവത്തെ പറയുകയാണ്. ഈച്ചയുടെ അഭാവത്തെ ഇവിടെ പറയുന്നു, മക്ഷികാണ അഭാവം. മുമ്പ് പറഞ്ഞിടത്ത് യവനാനം വൃദ്ധി എന്ന് പറയുന്നിടത്ത് യവനന്മാരുടെ അഭാവത്തെ അല്ല പറയുന്നത്, വിനയോ അവരുടെ ഋദ്ധിയുടെ അഭാവത്തെ പറയുകയാണ്. യവനന്മാരില്ലെന്ന് പറയുന്നില്ല, യവന്മാരുണ്ട് യവനന്മാർ, പക്ഷെ അവരുടെ ഋദ്ധി ഇല്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം വ്യർത്ഥി എന്ന് പറയുന്നിടത്ത് സമാസം ചെയ്യുന്ന പദത്തിന്റെ പദാർത്ഥ അഭാവത്തെ പറയുന്നില്ല. അർത്ഥാഭാവം എന്ന് പറയുന്നത് സമാസം ചെയ്യുന്ന പദത്തിന്റെ അർത്ഥത്തിന്റെ അഭാവത്തെയാണ് പറയുന്നത്. അതാണ് അർത്ഥ അഭാവം എന്ന് പറഞ്ഞത്. ഇപ്പൊ രണ്ടും ഇടത്തും അഭാവത്തെ തന്നെ പറയുന്നെങ്കിലും ഒരിടത്ത് സമസ്യമാന പദാർത്ഥ അഭാവം, സമാസം ചെയ്യപ്പെടുന്ന പദാർത്ഥത്തിന്റെ അഭാവം, അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. മറ്റിടത്ത് അങ്ങനെയല്ല, അവിടെ അവരുടെ വൃത്തിയുടെ അഭാവത്തെ പറയുന്നു. ഇപ്പൊ ഈ നിർമ്മക്ഷികം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും പലതരത്തിൽ ഉപയോഗിക്കുന്നതാണ്. അടുത്തു വരുന്നത് ഹിമസ്യ അത്യയോ അതിഹിമം. അപ്പോ അത്യയം എന്ന് പറഞ്ഞാൽ ധ്വംസം, നാശം. അത്യയ അർത്ഥത്തിലുള്ള അഭയം ഇവിടെ ഏതാണ്? അതി. ഹിമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് തണുപ്പ്. തണുപ്പിന്റെ നാശം എന്ന് പറയുന്നത് തണുപ്പ് കാലം കഴിയുമ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. തണുപ്പ് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? തണുപ്പിന്റെ നാശമായി. അതിഹിമം, അതിഹിമം, അതിവസന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വസന്തം കഴിഞ്ഞ കുറിച്ച് പറയണം. അതി വസന്തം അടുത്തു വരുന്ന കാലത്ത് വേണ്ടി പറയുന്നതാണ്. അതിഗ്രീഷ്മം, അതിവസന്തം, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇവിടെ ഹിമസ്യാപ്യം എന്ന് പറയുന്ന ലൗകിക വിഗ്രഹം. അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? ഹിമ അതി ഹിമസ് ഹിമസ്യ അതി ഹിമ ഹസ് അതി എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അവ്യയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി അർത്ഥാഭാവ അത്യയമായി അത്യ അസംപ്രതി സമ്പ്രതി അല്ല അസംപ്രതി ശബ്ദ പ്രാദുർഭാവ പശ്ചാത് യഥാ യഥാ യൗഗപദ്യ യൗഗപദ്യ സാദൃശ്യ സമ്പത്തി സാകല്യാന്ത വചനേഷ. അപ്പൊ ഇപ്പൊ അവ്യയം അവ്യയം വിഭക്തി സമീപ സമൃദ്ധി ഋദ്ധി അർത്ഥാഭാവ അത്യയ അത്യം വരെ ധ്വംസം. ഇപ്പൊ സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സുബോധാതു പ്രാതിപ പ്രകാര സ്വപ്ന ലോകം വന്നു. പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം ഉപസർജനം പൂർവം അത് എന്നിങ്ങനെയായി. അതിഹിമ എന്ന് വരുമ്പോ ഏകദേശം അനന്യവത് പ്രാതിസഞ്ജ പ്രത്യ പരസ പ്രത്യം പരത്തി വന്നു. ആദി ഹിമ സൂന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അടുത്തെന്താ വരുന്നു? അഭിയാദാപ്സുവാര സ്വത്തിന്റെ ലോകം പ്രാപ്തമാകുന്നു. പഞ്ചമ്യാപ്രകാരം അമ്മന്നു അമി പൂർവപൂർവരൂ വന്നു. ആദി ഹിമം അതിഹിമമിന്റെ മകാരം ഹലന്തി പ്രകാരം എന്തുകൊണ്ടാണ് ലോപിക്കാത്തത്? പദാന്തസ്യം മകാരത്തിന്റെ ലോകത്തെ നിഷേധിക്കൂ. എന്തുകൊണ്ടാണോ? അതിഹിമോ എന്നുള്ളത് മോനസ് വരെ വരുന്നു. എന്തുകൊണ്ടാണ് അകത്ത് അതിഹിമോ എന്നിടത്ത് മോഹൻസ്വരം എന്താ വരാട്ടത്? അതിനാദ്യ സമാധാനം പറയട്ടെ. അതിഹിമം മോഹൻസ്വരം എന്താ വരാത്തത്? അച്ഛന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് വരുന്നില്ല ഇവിടെ. അതെന്റെ ചോദ്യം മകാരം എന്തുകൊണ്ട് ലോപിച്ചില്ല? ഇങ്ങനെ അത് അമ്മിരിച്ചു പൂർവരവും വന്നു. അമ്മിന്റെ മകാരത്തിന് എന്തുകൊണ്ട് ലോകം വരില്ല എന്നാണ് മോഹൻസ്വാരയുടെ അദ്ദേഹത്തെ കഴിഞ്ഞുപോയി. ഇപ്പൊ മകാരം എന്തുകൊണ്ട് ലോപിക്കുന്നില്ലെന്നാണ് മോഹൻസ്വാരയ്ക്ക് സമാധാനം പറഞ്ഞു കഴിഞ്ഞു. നാ വിഭക്ത തുസ്മ ഇവിടെ എങ്ങനെ അമ്മെന്ന് പറയുന്നതിന് വിഭക്തി സംജ്ഞ വരുന്നത്? അതിന് വിഭക്തി സംജ്ഞ എങ്ങനെ വരും? വിഭക്തിഷ്ട ഇവിടെ എങ്ങനെ വിഭക്തിയാവും? അമ്മ പ്രത്യേക എങ്ങനെ വിഭക്തിയാവും? വിഭക്തി വിഭക്തി സംജ്ഞ ഉള്ളതാണ്. അങ്ങനെ അമ്മിനെ വിഭക്തി സംജ്ഞ ഉണ്ടോ? എങ്ങനെ സ്ഥാനിവതാദേശോ അനുവിദ്യ സ്ഥാനിവത്വൻ സ്ഥാനിവിത്വന് വിഭക്തി സംജ്ഞ വന്നു. നവിഭക്തി തുസ്മ നിഷേധിച്ചു. നേരത്തെ എല്ലായിടത്തും വരുന്നതാണ്. ഇപ്പൊ ചോദിച്ചതന്നേ ഉള്ളൂ. അതിഹിമം എന്ന് വരുന്നു ഹിമത്തിന്റെ നാശം. അടുത്ത ഋതുവിൽ സംഭവിക്കുന്നതാണ് എന്ത്? അതിഹിമം. തണുപ്പ് കാലം കഴിഞ്ഞു വരുമ്പോൾ അതിഹിമം. ദ്വിതീയയില് തൃതീയയില് തൃതീയ സപ്തമിയോ അതിഹിമേന അതിഹിമം. ചതുർത്ഥിയില് പഞ്ചമിയില് ഷഷ്ടി സപ്തമി അതിഹിമം.